ഇത് പ്രധാനമായി പറയുന്നത് സമ വിഷമ ഈ രണ്ട് ശക്തികളെ കുറിച്ചും, രണ്ടും അറിവിൻ്റെ ശക്തികളാണ്. ഇതിൽ വിഷമാശക്തി അതാണ് ഭ്രമത്തിന് കാരണമായിരിക്കുന്നത്. സമാശക്തി ആണ് ശരിയായ ബോധത്തിന്, ആത്മബോധത്തിന് കാരണമായി. അതാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ഈ മുപ്പത്താറ് മുതൽ 42 വരെ പറയുന്നതിൻ്റെ ചുരുക്കം അതാണ്. അറിവിൻ്റെ ശക്തികളെ രണ്ടായി പിരിക്കാം, സമയെന്നും വിഷമയും. സമാശക്തി യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കും, വിഷമാശക്തി ഭ്രമത്തെ ഉണ്ടാക്കും. അത് 41-ലും 42-ലുമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ആമുഖമായി പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം എന്താണ് ആ വിഷമ, എന്താണ് സമ എന്ന് പറയുന്നത്. ആദ്യം വിഷമയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമ കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതൻ ഇത് താൻ കരുവെന്ന് കണ്ടിട്ടുണ്ട്. അറിവിൻ്റെ ഈ വിഷമാശക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടി പറയണം. നമ്മുടെ അനുഭവത്തെ എടുത്തിട്ട് അതിനെ വിശകലനം ചെയ്തിട്ട് പറയണം. ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമ കുടമോ വിശേഷമാകും. ഇത് കുടം എന്നൊരു വാക്യത്തെ എടുക്കുകയാണ്. ഈ വാക്യം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തെ കുറിക്കുന്ന വാക്യമാണ്. ഇത് കുടമെന്ന് നമ്മൾ അറിയുന്നു. നമ്മുടെ മുമ്പിൽ കുടമായിരിക്കും, അല്ലെങ്കിൽ ഇത് പുസ്തകമെന്നറിയുന്നു, ഇത് മേശയെന്നറിയുന്നു, ഇത് പേനയെന്നറിയുന്നു. അവിടെ കുടം, പേന, പുസ്തകം, മേശ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ശബ്ദമാണ് ഇത്. എല്ലായിടത്തും പൊതുവായി ഇതെന്നുള്ള ശബ്ദം പ്രയോഗിക്കും. പക്ഷെ ഇവിടെ ഇത് പ്രയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഇത് എന്നതിനോടൊപ്പം പ്രയോഗിക്കുന്ന രണ്ടാമത്തെ പദം, ഒന്നാമത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ പദം ഇത്, രണ്ടാമത് ഉപയോഗിക്കുന്ന കുടം, അത് മാറിക്കൊണ്ടേയിരിക്കും, ഇത് മാറുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏതൊരു വസ്തുവിനെ നമ്മളറിയുമ്പോഴും നമ്മളവിടെയെല്ലാം ഇത് കുടം, ഇത് പേന, ഇത് ബുക്ക് ഇങ്ങനെ മാറി മാറി മാറി മാറി മാറി അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അറിയുന്നിടത്തെല്ലാം ഇത് എന്നുള്ളതിന് മാറ്റമില്ല. പക്ഷേ കുടം, പുസ്തകം, പേന ഇതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് എന്നതിനോട് ചേർന്ന് നമുക്ക് പല അറിവുണ്ടാകും. രണ്ടാമത്തെ പദം കൊണ്ട് ഇത് എന്ന് പറയുന്നത് ഒന്ന് തന്നെ, പക്ഷെ ഇത് കുടം, ഇത് പേന, ഇത് ഇങ്ങനെ മാറി മാറി നമുക്ക് അറിയുന്നതുകൊണ്ട് ഇതിനോട് ചേർന്ന് പല അറിവുണ്ടാകും. പല അറിവുണ്ടാകുമെന്ന് വെച്ചാൽ പ്രപഞ്ചബോധം ഉണ്ടാകും. അവിടെ അറിവ് ഏകരൂപത്തിലല്ല, നാനാരൂപത്തിലാണ്. അതാണ് ഇത് കൂടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത്. ഇത് കൂടമെന്ന് രണ്ട് വാക്ക് പറയുമ്പോൾ അതിൽ ആദ്യം പറയുന്ന ആദ്യമായിട്ടുള്ള ഇതെന്നുള്ളത് ഇത് വിഷമമാണ്. വിഷമാ, ഇതിനാണ് വിഷമാശക്തി എന്ന് പറയും. ശക്തിയുടെ വിശേഷണമായതുകൊണ്ടാണ് വിഷമെന്ന് സ്ത്രീലിംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷമ ആ വൈക്ലബ്യെ എന്ന് പറയുന്ന ധാതുവാണ്, സംസ്കൃത ശബ്ദമാണ്. അതിൽ പജാദ്യ അച്ച് വരുമ്പം സമ എന്ന് പറയും. സമതീതി സമ, സമമായിരിക്കുന്നത്, സമമായിരിക്കുക, തുല്യമായിരിക്കുക, ഇളക്കം തട്ടാതിരിക്കുക. ഇങ്ങനെയൊക്കെ സമം എന്ന് പറയുന്നത് ഒരു സമത്വത്തെ, തുല്യതയെ കാണിക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നതാണ്. അതിന് വിരുദ്ധാർത്ഥത്തിലുള്ള വിയുമായിട്ട് സമാസം ചെയ്ത് കഴിയുമ്പോൾ വിഷമ എന്ന് വരും. അപ്പൊ സമ എന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീതമായ അർത്ഥമാണ് വിഷമ എന്ന് വെച്ചാൽ സമമല്ലാത്തത്. സമമല്ലാത്തതാണ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സമത്വം മനുഷ്യരുടെ ഇടയിൽ സമത്വം, അസമത്വം മനുഷ്യരുടെ ഇടയിൽ അസമത്വം എന്ന് പറയും. ഈ അസമത്വം എന്ന് പറയുന്നതിന് പകരം ആണ് വിസമത്വം എന്ന് പറയുന്നത്. ഇവിടെ അസമത്വം എന്ന് വെച്ചാൽ സമത്വം ഇല്ലെന്നാണ്. ഇവിടെയും വിഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമം അല്ല. കുറച്ചുകൂടി വിരോധാർത്ഥം കിട്ടും. അസമത്വം എന്ന് പറഞ്ഞാൽ സമത്വം ഇല്ല എന്നുള്ള അർത്ഥം കിട്ടുമെങ്കിൽ സമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സമത്വത്തിന് വിപരീതം എന്നുള്ള അർത്ഥം കിട്ടും. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മനസ്സ് വളരെ സമമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സ് ശാന്തമായിരിക്കുന്നു. ആ സമത്വത്തെ ഭഞ്ജിക്കുമ്പം നമ്മളെന്ത് പറയുന്നു? വിഷമം. വിഷമം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? മനസ്സിൻ്റെ സമത്വം പോയി. ദുഃഖം, കാമം, ക്രോധം ഇതെല്ലാം വരുമ്പോൾ മനസ്സ് എന്തുവരും? വിഷമാവസ്ഥയിലേക്ക് പോകും. അത് ആയുർവേദത്തിൽ പറയും വാതപിത്ത കഫങ്ങളുടെ സമാവസ്ഥ. വിഷമാവസ്ഥ രോഗത്തെ ഉണ്ടാക്കുന്നു. തങ്കന്മാർ പറയും സത്വരജ സ്തംഭങ്ങളുടെ സമാവസ്ഥ ഇവിടെ സൃഷ്ടിയില്ല. വിഷമാവസ്ഥ എന്ത് വരുന്നു? അങ്ങനെ എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെ വിരോധത്തെ കാണിക്കാൻ വേണ്ടി ഇവയെ ഉപയോഗിക്കും. ഇപ്പൊ സമയ്ക്ക് നേരെ വിപരീതമായിരിക്കുന്നതാണെന്ന് വിഷമം. അപ്പോ ഇവിടെ വിഷമ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇതെന്തുകൊണ്ടത് വിഷമയായി? അതിനോട് ചേർന്ന് വരുന്ന രണ്ടാമത്തെ ശബ്ദം. ഈ ശബ്ദം എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ശബ്ദത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അറിവ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ആ അറിവാണ് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത്. അറിവാണ്, അറിവിനെ തന്നെയാണ് നമ്മൾ നാനാത്വ ബോധം എന്ന് പറയുന്നത്. ഈ നാനാത്വ ബോധം, പ്രപഞ്ച ബോധം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന അദ്വയ ബോധത്തിന് വിരുദ്ധമാണ്. ഏകത്വ ബോധത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അതിനെ വിഷമാ ശക്തി എന്ന് പറയും. അത് ഇതൊരു ബോധമാണ്. ഇത് കുടം, പക്ഷെ അതൊരു ബോധമാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതൊരു ശക്തിയാണ്. ഈ ബോധത്തിൽ, ഈ നാനാത്വ ബോധത്തെ ഉണ്ടാക്കുന്നതിന് അപ്പോൾ പറയും വിക്ഷേപശക്തി എന്ന് പറയും. അപ്പൊ നാനാത്വ ബോധത്തിന് ഈ ശക്തി എന്നാണ് പറയുന്നത്. കാരണം എന്തുചെയ്യുന്നു? പലതെന്നുള്ള അറിവിനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെ വിക്ഷേപശക്തി എന്നും പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഇത് കുടം എന്ന് പറയുന്ന അറിവിനെ തന്നെ അറിവിന്റെ ശക്തിയായി പറഞ്ഞു. അറിവ് തന്നെ അറിവിൻ്റെ ശക്തിയാണെന്ന് അത് പറയാമല്ലോ. കാരണം അറിവെന്ന് പറയുമ്പോൾ ഇത് ശുദ്ധമായ അറിവല്ല, ഇത് അന്ധകരണത്തോട് താതാമ്യപ്പെട്ടിരിക്കുന്ന ഒരറിവാണ്. അപ്പോൾ അതിന് അറിവിൻ്റെ ശക്തി എന്ന് പറയാം. അതിനെ തന്നെ സമയിൽ നിന്ന് അന്യയായതുകൊണ്ട് ഇതിന് അന്യ എന്നുള്ള പേരിട്ടും പറയും. അന്യ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സർവനാമമായിട്ട് ഉപയോഗിക്കുകയാണ്. സമയിൽ നിന്നും അന്യയായത്, സമയമാണ് മുഖ്യം, സമയമാണ് വേണ്ടത്. ഇപ്പൊ ഗീതയിലും മറ്റുമൊക്കെ ഈ സമത്വത്തെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുള്ളത് പക്ഷെ ഈ രീതിയിലല്ല. ഗുരു ഇവിടെ അവതരിപ്പിക്കുന്നത് ഗീതയിൽ പറയുന്ന സമത്വം ആ രീതിയിലല്ല ഇവിടെ പറയുന്നത്. പറഞ്ഞല്ലോ ഇതിന് വാസിഷ്ഠവുമായിട്ടാണ് കൂടുതൽ ബന്ധം എന്ന് പറയും. അവിടെ ഇപ്പൊ മനസ്സ് അചഞ്ചലമായിരുന്ന അതിനെ സമത്വം എന്ന് പറയും. സുഖദുഃഖങ്ങളിൽ സമമായിരിക്കാനെ സമത്വം എന്ന് പറയും. ദ്വന്ദ്വങ്ങളിൽ സമമായിരിക്കുക എന്ന് പൊതുവായി പറയും സമത്വം. അതല്ല കൂടെ പറയും. അതും ഒരു സമത്വമാണ്, ആത്മീയമായ ഒരു സമത്വം തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്ന സമത്വം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ വാസിഷ്ഠത്തില് പൊതുവായി പറയുന്നത് ഇത് അറിവിന്റെ ശക്തി സ്പന്ദനങ്ങളാണ്. ഇതെല്ലാം അറിവിന്റെ സ്പന്ദനങ്ങളാണ് എന്ന് പറയും. ഈ സ്പന്ദനം എന്ന് പറയുന്ന ഒരാശയം ഗുരുവും പറയുന്നുണ്ട്. അസ്പന്ദമാകണം എന്നൊക്കെ പറയാറുണ്ട്. സ്പന്ദനം എന്ന് പറയുന്ന ഒരു ശക്തിയാണ് അറിവിന്റെ ശക്തി. സാധാരണ അദ്വൈതികൾ ഉപയോഗിക്കാതെയില്ല, പക്ഷെ വളരെ കുറവാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് പറയുന്നത് ഇത് ഈ സ്പന്ദനം എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുന്നത് കാശ്മീരി ശൈവിസത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് വന്ന നിരൂപകന്മാർ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. എന്തായാലും അറിവിൽ നിന്ന് അറിവിലുള്ള ഒരു സ്പന്ദന ശക്തിയാണ് ഈ പ്രപഞ്ചബോധം എന്നുള്ളത്. കാശ്മീരി ചികിത്സത്തിൽ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. പൊതുവെ സ്പന്ദവാർത്തികവും മറ്റൊക്കെ ഉണ്ട്. സ്പന്ദമാണ് അവരുടെ ഒരു പ്രധാനമായ ഒരു പ്രക്രിയ എന്ന് ഈ സ്പന്ദനത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് അറിവിൻ്റെ ശക്തിയായ അറിവ് എന്നാണ് ഈ നമ്മളുടെ ഇന്നത്തെ അറിവിനെല്ലാം പറയുന്നത്. അദ്വൈതികളതിന് വിക്ഷേപശക്തി എന്ന് പറയും. സ്പന്ദനമൊന്നും അപൂർവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് സാറിന് ഗീതയിൽ പറയുന്ന തരത്തിലല്ല ഇവിടെ പറയുന്നു. അതൊരു പ്രക്രിയയല്ല. ആത്യന്തികമായിട്ട് വേണമെങ്കിൽ എല്ലാം ഒന്നെന്ന് പറയാം, പക്ഷെ പറഞ്ഞു വരുന്ന രീതിയൊക്കെ വ്യത്യാസം. അപ്പോൾ ഇതമറിവ് എന്ന് പറയുന്നത് അറിവിൻ്റെ ഒരു ശക്തി ആയിരിക്കുന്ന അറിവാണ് ഇതമറിവ്. അതിലെ ആദ്യമായ ഇത് എന്നുള്ള ഈ അറിവ് അറിയുമ്പോഴാണല്ലോ നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ശബ്ദത്തിനല്ല അവിടെ പ്രാധാന്യം. ഇതം അറിവെന്ന് പറയുന്ന ശബ്ദത്തിനല്ല, ഇതം അറിവെന്ന് പറയുന്ന ഉള്ളിലുണ്ടാകുന്ന അറിവിനാണ് ഇവിടെ പ്രാധാന്യം. അല്ലെങ്കിൽ ഇതം ഇത് കുടം എന്ന് പറയുന്ന അറിവിനാണ് പ്രാധാന്യം. രണ്ടും മാറി മാറി പറയും, ഇതം അറിവെന്നും, അതായത് ഇത് അറിവെന്നും ഇത് കുടമെന്നും രണ്ടും പറയും. ഇവിടെ നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദത്തിനല്ല പ്രാധാന്യം, എന്തിനാണോ നമ്മളെ ഉള്ളിലുണ്ടാകുന്ന അറിവിന്, ആ അറിവിന് വേണ്ടി മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഇത് കുടം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ വേറെന്ന് പറയും, ഏത് ഭാഷ മാറി വരും, ശബ്ദത്തിനല്ല അവിടെ പ്രാധാന്യം. പക്ഷെ അറിവിന് മാറ്റമില്ല. ഏത് ശബ്ദം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും, ഏത് ഭാഷ ഉപയോഗിച്ചാലും, നമ്മുടെ അറിവ് എന്താണോ ഇത് ഇന്ന വസ്തുവാണ് എന്നുള്ള അറിവാണ്. അത് ആ വസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണയാണ്. അത് ആ വസ്തുവിൻ്റെ രൂപം, ആകൃതി, ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ധാരണയാണ്. ആ വസ്തുവിൽ ഏത് ഭാഷ ഉപയോഗിച്ചാലും ശരി, നമ്മുടെ ധാരണ അവിടെ ഒന്ന് തന്നെ. അതാണ് വിഷമാശക്തി എന്ന് പറയുന്നത്. വിഷമ എന്ന് പറയുന്നത് അതിലെ ഇത് വിഷമ. എന്നാൽ അതിൽ എന്താണ് ഒരു പ്രത്യേകതയുള്ളത്? ഇത് കുടം എന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമ. അപ്പോൾ ഗുരുവിടെ വിഷമ എന്ന് പറയുന്നത് ഇതിനെയാണ്, ഇതെന്നുള്ള ആദ്യ അനുഭവത്തെയാണ്. അതെന്തുകൊണ്ടത് വിഷമയായി എന്നുള്ളതിനാണ് അടുത്ത് സമാനം പറയുന്നത്. കുടമോ വിശേഷമാകും. അതില് കുടം എന്ന് പറയുന്ന ഒരു വിശേഷമാണ്, എന്നുവെച്ചാൽ ഒരു വിശേഷ ശക്തിയുണ്ട്. വിശേഷം എന്ന് പറയുന്നത് വിശേഷ ശക്തി എന്ന് മനസ്സിലാവും. അപ്പോ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷമാശക്തിയാണ് അറിവിലെ. പിന്നെ ഇത് കുടം എന്ന് പറയുന്നിടത്ത്, കുടം എന്ന് പറയുന്നത് ആ വിഷമയുടെ വിശേഷ ശക്തിയാണ്. വിഷമയിൽ വരുന്ന ഒരു വിശേഷ ശക്തിയാണ് എന്ന് പറയുമ്പോൾ, ഈ കുടം എന്നുള്ള ഈ ശക്തി, ഇതം എന്ന് പറയുന്ന ശക്തിയിൽ ഒരു വിശേഷമായി വന്നതുകൊണ്ടാണ് ഇതം വിഷമയായത്. അതുകൊണ്ടാണ് അതിന് വിഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതം എന്ന് പറയുന്ന ശക്തിയോടുകൂടി കുടം എന്ന് പറയുന്ന ശക്തി ചേരുന്നതുകൊണ്ട് ഇതം എന്ന് പറയുന്ന എന്തായി? വിഷമാശക്തിയായി. ഇതെല്ലാം ശക്തികളാണ് എന്ന് മനസ്സിലാക്കും. ഏതിൻ്റെ ശക്തി? അറിവിൻ്റെ ശക്തി. അവിടെ ഈ കുടം എന്ന് പറയുന്നില്ലെങ്കിൽ ഇതം വിഷമയല്ല. കുടം വന്നു കഴിഞ്ഞാൽ ഇതം വിഷമമാണ്. ഇപ്പൊ കുടമോ മേശയോ പേനയോ പുസ്തകമോ എന്തെങ്കിലും ഒരു വസ്തു, പിന്നെ നമ്മൾ കാണുമ്പോൾ നമ്മളതിനെ അറിയുന്നു, പറയുന്നു, അറിയുന്നു. അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ അറിവിനെ, ഇത് കുടം എന്ന് പറയുന്ന ആ അറിവിനെ ഒരു പറയുന്നത് അത് വിഷമ പ്ലസ് വിശേഷം എന്നാണ്. അറിവ് എങ്ങനെയുള്ളതാണോ? വിഷമ പ്ലസ് വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണോ? വിഷമയോട് വിശേഷം ചേരുന്നതാണോ എന്ന് വെച്ചാൽ വിഷമാശക്തിയോട് വിശേഷശക്തി ചേരുന്നതാണോ? അപ്പൊ ഇത് വിഷമയായതെന്തുകൊണ്ട്? ആ വിശേഷം ചേർന്നുകൊണ്ടുമാണ്. അപ്പൊ ഇതിനെ ഇത് എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തെ ഇവിടെ എല്ലായിടത്തുമല്ല, ഇത് പുസ്തകം എന്ന് പറയുന്നത് അതിനെ വിഷമയാക്കിയതാര്? കുടമെന്ന വിശേഷ ബോധമാകുന്ന ശക്തി. ബോധമാണ്, അറിവാണ്. പക്ഷെ അറിവ് എങ്ങനെയായിപ്പോയി? പുസ്തകം എന്നായിപ്പോയി, കുടമെന്നായിപ്പോയി. കുടം എന്ന് പറയുന്നത് ഉപലക്ഷണം എന്ന് പറയുന്നത് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഏത് വസ്തുവിനെ അറിയുമ്പോഴും കുടമെന്ന് പറയുന്നതിന് പകരം ഏത് വസ്തുവിനെ കുറിച്ചുള്ള അറിവിനെയും അവിടെ പകരം വയ്ക്കാം. അതുകൊണ്ട് കുടം എന്നുള്ളതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ആനയെന്നോ പോത്തെന്നോ കാളയെന്നോ എന്തു പറഞ്ഞാലും അതെല്ലാം എന്താവും? വിഷമയുടെ വിഷമാബോധത്തിൻ്റെ വിശേഷബോധമാകും. എന്ന് പറഞ്ഞാൽ വിഷമാബോധത്തിൽ വന്ന ഒരു വിശേഷത എന്നുള്ളതാണ്. വിശേഷബോധം എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്നുള്ള അർത്ഥത്തിലാണ് വിശേഷം എന്നുകൂടെ പറയും. വിഷമാബോധത്തെ ആശ്രയിച്ചു വരുന്ന ഒരു പ്രത്യേക ബോധം, അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ബോധം എന്ത് ചെയ്യുന്നു? ഇത് എന്ന് പറയുന്ന ബോധത്തെ എപ്പോഴും വിഷമ ആക്കിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ സമയ്ക്ക് വിരുദ്ധമാക്കിക്കൊണ്ടിരിക്കും. സമബോധത്തിന് വിരുദ്ധമായൊരു ബോധത്തെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിഷമെന്ന് പേര് കിട്ടിയത്. സമയ്ക്ക് വിരുദ്ധമായ ബോധമായതുകൊണ്ടാണ് അതിനെന്ത് പേര് കിട്ടിയത്? വിഷമ എന്നുള്ള ബോധം. ബോധം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഒരു ശക്തിയാണ്. അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശബ്ദം പ്രയോഗിക്കും. ശബ്ദം പ്രയോഗിക്കുമ്പോൾ എന്ന് പറയും, അപ്പോ ശരിക്കും നമ്മുടെ ബുദ്ധി വിഷമാവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി അറിവിനെ മാത്രം ഗ്രഹിക്കുന്നില്ല, പിന്നെയോ നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബുദ്ധിക്ക് വിഷമ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. സമയ്ക്ക് വിരുദ്ധമായി ബുദ്ധിയുടെ ആ സമത്വശക്തി അത് പോയി. അവിടെ വിഷമാശക്തി വന്ന് സമയ്ക്ക് വിരുദ്ധമായ ശക്തി ബുദ്ധിയുണ്ട്. അപ്പോ അടുത്ത് പറയാൻ എന്താണ്? ഇതം അറിവ്. ഇതെന്ന് വെച്ചാൽ ഇത് മലയാളത്തില് ഇതിന് പകരം അവിടെ ഇതം എന്ന് ഉപയോഗിച്ചത് പ്രാസത്ത് അവിടെ മലയാള പദ്യത്തിലെ പ്രാസത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഇതറിവ് എന്നാണ് നമ്മൾ അറിയുന്നതെങ്കിൽ എന്തിനെ അറിയുന്നു? ലോകത്തുള്ള ഏതിനെയും ഇതം അറിവ്, ഇത് അറിവ് എന്ന് നമുക്കറിയാം. ഏതിനെയും, പുസ്തകത്തെയോ പേനയോ കുടത്തെയോ ഫലത്തെയോ എന്തിനു വേണോ ഇതം അറിവെന്നറിഞ്ഞാൽ അവിടെ ഇത് എന്ന് പറയുന്നത് സമയാണ്, സമശക്തിയാണ് അറിവ്. അവിടെയും ഒരു വിശേഷമായ ശക്തിയുണ്ട്. എന്താണ് അറിവ്? അതൊരു വിശേഷശക്തിയാണ്. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഈ അറിവ് എന്ന് പറയുന്നത് ഇത് എന്ന ബോധത്തെ സമയാക്കുന്നു. അറിവ്, ഇത് അറിവ് എന്ന് പറയുന്നിടത്ത് അറിവ് എന്ന് പറയുന്ന വിശേഷമായ അറിവ് ബോധശക്തി അത് ഇത് എന്ന് പറയുന്നതിന് എന്താകുന്നു? സമ എന്ന ബോധശക്തിയാകുന്നു. ഇതെല്ലാം ഒരറിവില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗുരു ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളെല്ലാത്തിനെയും എന്തെന്നറിയണം? ഇത് അറിവ് എന്നറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇത് എന്ന് പറയുന്നത് സമയമായി. എല്ലാത്തിനെയും നമ്മൾ ഇത് വസ്തുക്കൾ എന്നിങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആ ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിഷമയായി. അനുത്തരവാദി അതാതിൻ്റെ വിശേഷങ്ങളാണ്. വിഷമയുടെ വിശേഷമായ വസ്തുക്കൾ അത് ഇതിനോട് ചേർന്നത് കൊണ്ടാണ് അത് വിഷമയായത്. ഇത് എന്നുള്ളതിൻ്റെ വിശേഷമായിരിക്കുന്ന അറിവെന്ന ശക്തി അത് ഇതിനോട് ചേർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇത് സമയമായി. അപ്പോൾ ഇതെന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ അറിവെന്നൊരു പ്രത്യേകത വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമ്മൾ എന്തിനെയാണോ അറിയുന്നത്, ഏതിനെ, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള ഏതിനെയും അറിയുമ്പോൾ ഇത് അറിവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇത്, നമ്മുടെ ഇത് എന്നുള്ള ബോധ സമയാണ്, അതൊരു ശക്തിയാണ്, ബോധത്തിന്റെ ശക്തിയാണ്. പക്ഷെ അതെങ്ങനെയുള്ളതായിരിക്കും, സമയായ ശക്തിയായിരിക്കും. ഇത് ഗീതയിൽ ഇതിനോട് യോജിപ്പിക്കാന്നുള്ള പദ്യമുണ്ട്, സമം പശ്യൻ ഹി സർവോത്ര സമവസ്ഥിതമീശ്വരം എന്നെല്ലാം പറയുന്നിടത്ത് ഇതിനോട് യോജിപ്പിക്കാം. സമം കാണുന്നു, പക്ഷെ അത് ഈ തരത്തിലല്ല അവിടെ വിശദീകരിക്കും. സമവസ്ഥിതം ഈശ്വരം, സർവത്തിൽ സമവസ്ഥിതമായിരിക്കുന്ന ഈശ്വരനെ സമം കാണുന്നു. അപ്പൊ അവിടെ സമ എന്ന് പറയുന്നത് ഇതേപോലെ ഒരാശയമാണ്, പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് സമ എന്ന് പറയുന്നത് ഇത് എന്നുള്ള ബോധത്തെയാണ്. അതേ ഇതെന്നുള്ള ബോധത്തെ തന്നെ വിഷമ എന്ന് പറയുന്നു. പ്രത്യേകത ആ സമ എന്ന് പറയുന്നതിന് വിരുദ്ധമായിരിക്കുന്നത് വിഷമ. വി പൂർവത്തിൽ വരുമ്പം സകാരത്തിന് ഷകാരം ആണ് വിഷമ എന്നായത്. ശരിക്കും ശബ്ദ സമ എന്നുള്ളതാണ്. സമ എന്ന് പറയുമ്പം അജാദ്യ അജാദ്യത സമാന്ന് സ്ത്രീലിംഗത്തിൽ ഇവിടെ പോയി അത് വേറെ അത് ചിത്തത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ പറയുന്നു. ചിത്തത്തിന്റെ പരിണാമങ്ങളെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്നത് രണ്ടു തരം അറിവുകളെ കുറിച്ച്. ഇവിടെ മൂഢം, ക്ഷിപ്തം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുത്തം, അത് വേറെ, അത് യോഗത്തിൻ്റെതായ രീതിയാണ്. ഇവിടെ പറയുന്നത് ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇത് പുസ്തകം എന്നറിയുന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തറിയണം, ഇത് അറിവെന്നറിയണം. ഇതാണ് ഈ പറയുന്നതിൻ്റെ ചുരുക്കം. ഈ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇതിന് വരുന്ന ഇതാണ്. അതാണ് ആശാൻ പറഞ്ഞത്, ഇത് നാരങ്ങ എന്നുള്ള അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തറിയണം, ഇത് അറിവ്. അതാണ് താങ്ങുന്നൊരു വടിവാം അറിവ് എന്ന് പറഞ്ഞു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ അറുപത് ധർമ്മിയല്ല, ധർമ്മിയില്ല, ധർമ്മവുമില്ല, പിന്നെ എന്താ ഉള്ളത്? അപ്പാണ് പറഞ്ഞത് അറിവ്. അതെങ്ങനെ വന്നു? യുദ്ധം ഇത് അറിവ്. ഇത് നാരങ്ങയുടെ സ്ഥാനത്ത് എന്ത് പറഞ്ഞു? ഇത് അറിവ്. അപ്പൊ അവിടെ എന്തായി? അറിവെന്ന് പറയുന്ന ഒരു സമ, ഒരു സമത്വമുള്ള ശക്തി, അല്ലെങ്കിൽ ഒരു സാമ്യമായ ശക്തി. ഇതൊക്കെ ഒരർത്ഥമാണ്. സാമ്യം, സമത്വം എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥമാണ്. ഒരു ശക്തിയായി നമ്മുടെ ബോധം നിൽക്കുന്നു അറിവിൽ തന്നെ. അറിവെന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബോധത്തിൽ ഒരു സാമ്യശക്തിയായി, സമത്വ ശക്തിയായി ഇതമറിവ് എന്നിങ്ങനെ നിൽക്കും. ഇതാണ് നമ്മൾ പറയുന്നത് വിവേകശക്തി, വിവേകബോധം എന്ന് പറയും. അപ്പോ സാധാരണ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നു അല്ലേ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ് എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ബ്രഹ്മമാണെന്നല്ല, പിന്നെ എന്താണ് ഈ അറിയുന്നത്? എല്ലാം ബ്രഹ്മമാണ്, ഇതം അറിവ് എന്നാണ്. ഇതെല്ലാം അറിവാണ്. എന്റെ വ്യത്യാസം ഏതായാലും പറഞ്ഞ അത് പറഞ്ഞതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതേപോലെയല്ല അവിടെ പറയുന്നു. അത് ഇതൊക്കെ വേറെ വേറെ പ്രക്രിയകൾ, അവസാനം വരുമ്പോൾ ഒരിടത്ത് എത്തിച്ചേരും. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒരിടത്ത് എത്തിച്ചേരും. പക്ഷെ ഇവിടെ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് നമ്മുടെ പ്രപഞ്ച അനുഭവം എങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് വേണ്ടത്, അക്കാര്യമാണ് പറയുന്നത്. പ്രപഞ്ചാനുഭവമാണ് ഞാൻ ഈ ശരീരമെന്നറിയുന്നത്, പ്രപഞ്ചാനുഭവമാണ്. ഇവിടെ എന്താണ് ഈ ശരീരമെന്നറിയുന്നു. അപ്പൊ ശരീരത്തെ മനസ്സ് ഉറപ്പിച്ച് പറയണം ഈ ശരീരം. അവിടെ ഈ എന്ന് പറയുന്നത് ഒരു വിഷമമാണ്, വിഷമശക്തിയാണ്. സമ വിഷമ ശബ്ദങ്ങൾ ത്രിലിംഗത്തിലും പ്രയോഗിക്കുക, എന്ന് വെച്ചാൽ സമഹ, സമം, സമാ, മൂന്ന് ലിംഗത്തിലും പ്രയോഗിക്കുക. ശക്തി ആയതുകൊണ്ടെന്ന് പറഞ്ഞു സമാ. ഇവിടെ ഈ ഇത് കുടമെന്നതിൽ ആദ്യമാ ഇതെന്നുള്ളത് വിഷമാ. ഇവിടെ സംസ്കൃത വിഭക്തി എന്ത രൂപം തന്നെ ഉപയോഗിച്ചു, അതാ പ്രാസത്തിന് വേണ്ടി വൃത്തത്തിന് വേണ്ടി അങ്ങനെ ഉപയോഗിച്ചതാണ്. മലയാളത്തിൽ വിഷമാ ദീർഘം വേണ്ട, ഹർസം മതി. പക്ഷെ ഇവിടെ എന്ത് വേണം, വിഷമാ എന്ന് അവിടെ ദീർഘം വരണം. അതുകൊണ്ടാണ് വിഷമാ എന്ന് ഉപയോഗിച്ചത്. അടുത്തത് ഇതം അറിയുന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമാ എന്ന് വന്നില്ല, അവിടെ അതിൻ്റെ ആവശ്യമുണ്ട്. അവിടെ സംഗതി സമാ എന്ന് തന്നെയാണ്. പക്ഷെ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് സംശയം വരും, ഇവിടെ വിഷമാ എന്ന് പറഞ്ഞു, ഇവിടെ സമാ എന്ന് ഹ്രസ്വത്തിൽ പറഞ്ഞു, ഇവിടെയും സമാ എന്ന് തന്നെയാണ്. പക്ഷെ അവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഹ്രസ്വത്തിൽ പറഞ്ഞു സമാ, ശക്തി എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥം. ശക്തിയുടെ വിശേഷണമാണ്. കവിതയാവുമ്പം കവികൾ അങ്ങനെ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ എടുക്കും. മലയാളത്തിൽ വിഷമ എന്ന് ഹ്രസ്വമായി പറഞ്ഞാൽ മതി, പക്ഷെ അവിടെ വൃത്തഭംഗം. അതുകൊണ്ട് വിഷമാന്ന് നീട്ടിപ്പറഞ്ഞു. അടുത്ത് വന്നപ്പോ എന്ന് പറഞ്ഞു സമ എന്ന് ഹ്രസ്വമായി പറഞ്ഞു. രണ്ടിടത്തും ത്രീലിംഗ ശബ്ദമാണ്. എന്തുകൊണ്ട്? ശക്തിയുടെ വിശേഷണമായത്. എന്തിൻ്റെ ശക്തി? അറിവിൻ്റെ ശക്തി. അറിവിൻ്റെ ശക്തി എന്താണ്? എന്താണത്? ഈ അറിവിൻ്റെ ശക്തി എന്താണ്? ഇല്ലാത്ത എന്താണ് അറിവിൻ്റെ ശക്തി? ഇതുവരെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മായ എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞെന്തെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പല അഭിപ്രായം കാണും. അതെന്താണെന്ന് ഞാൻ ചോദിച്ചത് എത്രയോ തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ചോദിക്കും. എന്താണെന്ന് ഞാൻ ചോദിച്ചത്? സമാശക്തി എന്തെന്നാ ഞാൻ ചോദിച്ചത്? ഇതെന്നോട് എന്തെന്നാ ചോദിച്ചത്? തലയ്ക്കകത്ത് കയറുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടാ ചോദിക്കുന്നു. അറിവ് എന്ന് പറഞ്ഞാൽ മതി. അറിവ്, ബോധം. സമാ എന്ന് പറയുന്ന ശക്തിയും ഒരു അറിവാണ്. എന്തുകൊണ്ട്? ഇത് കുടം എന്ന് പറയുന്നതിന്റെ ഇത്, ഇതെന്ന് നമ്മളെന്താ, നമ്മൾ വാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും എന്തിനാ പറയുന്നത്? നമ്മുടെ അറിവിനെ വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കുന്നതാണ് അത്. ഇതെന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഇതെന്ന് പറഞ്ഞു, സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഇതോ എന്ന് പറയും, മറ്റു ഭാഷയിൽ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയും. അപ്പൊ ഭാഷയ്ക്കല്ല അവിടെ പ്രാധാന്യം. ഞാൻ തുടക്കത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. മനസ്സ് ഇവിടെ നിൽക്കുന്നില്ല, നിങ്ങൾ എന്തോ സ്വപ്ന ലോകത്തിലിരുന്ന് വേറെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട്. അറിവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധി എന്ന് പറഞ്ഞില്ലേ, പിന്നെന്തോ അറിവിന് വേണ്ടിയാണ് ഭാഷ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിനെ പ്രകാശിപ്പിക്കാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഭാഷ. ശബ്ദം അതിനല്ല അവിടെ പ്രാധാന്യം, അറിവിനാണ്. അപ്പൊ അറിവിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മായയെന്ന് ഞാൻ പറഞ്ഞു. ഇനി വേണമെങ്കിൽ അതിനെ മായ എന്നൊക്കെ പേരിട്ട് വിളിക്കുക, അത് വേറെ കാര്യം. മായ അത് ഇന്നതാണ് ഇന്നതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഇത് എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തെയാണ്, എന്നുവെച്ചാൽ നമ്മുടെ ബോധത്തെ, നമ്മുടെ അറിവിനെ. സർവസാധാരണമായി എല്ലാവരിലും ഇരിക്കുന്ന അറിവ് അതിന് പറയുന്നു അറിവിൻ്റെ ശക്തിയാണ്. അപ്പോൾ അത് ആ ഇത് എന്നുള്ള ബോധം തന്നെ നമ്മുടെ അനുഭവത്തിൽ രണ്ടായിരിക്കുന്നു. ഒരിടത്തത് സമയായിരിക്കും, വേറിടത്തത് വിഷമയായിരിക്കുന്നു. സമയായിരിക്കുന്ന ഇപ്പോ അറിവിനോട് ചേരുമ്പോ അറിവെന്ന ഒരു പ്രത്യേകത അതിനോട് ചേരുമ്പോ വിശേഷം എന്ന് വെച്ചാൽ വിശേഷത എന്നുള്ള അർത്ഥത്തിലാണ്, പ്രത്യേകത എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ സാധാരണ ചോദിക്കാറില്ല ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ എന്താ അവിടെ വിശേഷത്തിന്റെ അർത്ഥം? ഇന്നെന്താ പ്രത്യേകത? അത് തന്നെ ഇവിടെ പറയുന്നു ശുദ്ധമായ മലയാളം. അപ്പൊ ഇത് എന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ ഒരു വിശേഷത കടന്നു വരുന്നു. ചിലപ്പോ അത് പുസ്തകം എന്നുള്ള അനുഭവമായിരിക്കും, ചിലപ്പോ അത് അറിവ് എന്നായിരിക്കും. ഈ ഇത് അറിവ് എന്നുള്ള കാര്യം സാധാരണക്കാർക്കുണ്ടാകത്തില്ല, അത് ഈ ഇതൊക്കെ വിചാരം ചെയ്യുന്ന ആൾക്കാർക്കേ ഉണ്ടാകത്തുള്ളൂ. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത് അറിവെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും പുസ്തകത്തെ കണ്ടിട്ട് ഇത് അറിവെന്ന് പറയും. അപ്പോൾ ആത്മോപദേശം കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇത് അറിവ് എന്നൊരു ബോധശക്തി ഉണ്ടാകും അവനിൽ. അവൻ ശരിക്കും അറിവാണ്, അറിവാകുന്ന അവനിൽ ഉണ്ടാകും. അങ്ങനെ ഒരു ബോധശക്തി വിശേഷമായി ഇത് എന്നുള്ള അനുഭവത്തിൽ ഉണ്ടായാൽ ഉണ്ടാകുമ്പോൾ ആ ഇതിനെ സമാന്ന് പറയും. മറിച്ച് ഇത് പുസ്തകം, അങ്ങനെ പുസ്തകം എന്ന് പറയുന്ന ഒരു വിശേഷ ബോധശക്തി ഇത് എന്ന് പറയുന്ന അറിവിൽ ചേർന്നു കഴിഞ്ഞാൽ ഉണ്ടായാൽ, എന്നോട് ബന്ധിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? വിഷമമായ ബോധശക്തി. ബോധമാണ്, അത് അറിവാണ്. അതാണ് പറഞ്ഞത് ഇന്ന് ഇത് പുടം എന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമാം. ആദ്യമായി ഇത് എന്ന് പറയുന്നത് എന്താണ്? വിഷമാശക്തിയാണ്. വിഷമ എന്ന് പറയുന്ന ബോധശക്തിയാണ്. ബോധശക്തി എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമാണ്, ബോധത്തിൻ്റെ ശക്തി, ബോധരൂപത്തിലുള്ള ശക്തി, രണ്ടും. എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ അറിവിന് ശക്തി, അനന്തമുണ്ട്, അപ്പോൾ ഇത് അറിവിൻ്റെ ശക്തിയാണ്. പിന്നെ ഇത് ഉടം എന്നതിൽ, എന്നതിലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന അറിവിൽ വേറെന്താ ഇത് കൂടമെന്ന് പറയുന്നത്? എന്ന അറിവിൽ എന്നാണ്. അതിൽ ആദ്യം വന്ന ഇത് എന്നുള്ളത് വിഷമയാണ്. കുടമോ വിശേഷമാകും, അവിടെ ഇതിനോട് ചേർന്ന് കുടം എന്നുള്ള ഒരു അനുഭവം ഉണ്ടായി. ഇതെന്നുള്ള അനുഭവം, കുടമെന്നുള്ള അനുഭവവും, അത് ആ ഇതെന്നുള്ള അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് വിശേഷം എന്ന് പറയുന്നത്. മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിന് ഇത് താൻ കരു എന്നു കണ്ടിരിക്കണം. മതിമുതലായ, മതി എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് വെച്ചാൽ ഏറ്റവും ആന്തരികവും സൂക്ഷ്മവുമായിരിക്കുന്ന ബുദ്ധി തുടങ്ങി ബാഹ്യമായ എല്ലാത്തിനും എടുക്കാനാണ് മതിയിൽ തുടങ്ങി. മതിമുതലായ, കാരണം ബുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയും ഇത് എൻ്റെ ബുദ്ധി, ഇതെൻ്റെ മനസ്സ്, ഇതെൻ്റെ ചിത്തം, ഇതെൻ്റെ കാമം ക്രോധം, ഇതെല്ലാം മതിയുമായി ബന്ധപ്പെട്ടാണ്. ഇതെൻ്റെ ശരീരം, പിന്നെതാ ഇതെൻ്റെ വസ്തുക്കൾ. മതി മുതലായ എന്ന് പറയുന്നത് മഹേന്ദ്രജാലം, മഹാ ഇന്ദ്രജാലം, അതാണ് മഹേന്ദ്രജാലം. മഹേന്ദ്രജാലം എന്ന് പറയുന്നത് എന്താണ്? ഈ വിഷമയോട് ചേർന്ന് വരുന്ന പ്രത്യേകതകളോട് കൂടിയ ഈ പ്രപഞ്ചാനുഭവം, എല്ലാ അനുഭവങ്ങളെയാണ് എന്ത് പറയുന്നത്? ഇതൊരു മഹേന്ദ്രജാലമാണെന്ന് പറയുന്നത് ഇത് വാസ്തവമല്ല എന്ന് കാണിക്കാൻ. സാധാരണ ഇന്ദ്രജാലമല്ല, ഇത് മഹേന്ദ്രജാലമാണ്. കാരണം സാധാരണ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഇന്ദ്രജാലക്കാരൻ മാറിയിരിക്കുകയാണ്. അവൻ കാണിക്കുന്ന ഇന്ദ്രജാലം മാത്രമേ ഉള്ളൂ ഇന്ദ്രജാലം. ഇവിടെ അങ്ങനെയല്ല, മൊത്തം എന്താണ്? ഇന്ദ്രജാലമാണ്. നമ്മൾ കാണുന്ന മുഴുവൻ ഇന്ദ്രജാലം, നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം ഇന്ദ്രജാലം എന്ന് വെച്ചാൽ സത്യമല്ല, സത്യമല്ലാത്ത അനുഭവം. അതാണ് അവിടെ പറഞ്ഞത് ധനം മുതലായവ ഒന്നുമില്ല. ഉണ്ടാവതിന്, ഈ അനുഭവം ഇങ്ങനെ ഉണ്ടാകുന്നതിന് ഇതു താൻ കരുവെന്ന് കണ്ടിടേണം. ഈ വിഷമ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമയാണ് കരു എന്ന് വെച്ചാൽ കാരണം. വിഷമ എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും നമ്മൾ മനസ്സിലായിക്കൊണം എന്താണോ വിശേഷത്തോട് കൂടിയ വിഷമം, പുസ്തകത്തോട് കൂടിയ ഇത്, എന്നാലേ ആ വിഷമം പൂർണ്ണമാകത്തുള്ളൂ. പുസ്തകം അവിടെ വന്നതുകൊണ്ടാണ് ഇതെന്ന് പറയുന്ന വിഷമയായത്. അതുകൊണ്ട് ഇതെന്ന് പറയുമ്പോൾ വിഷമ, വിഷമ എന്ന് പറയുമ്പോൾ എന്താണ്? കുടമാകുന്ന വിശേഷത്തോട് കൂടിയ വിഷം ഇത്, അതാണ് വിഷമം. രണ്ടും കൂടെ ചേർത്ത് വിഷമാന്ന് പറയും. ഇവിടെ ഗുരു നേരിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇത് വിഷമാണ്, അതിൽ ഇതെന്ന് പറയുന്നതാണ് വിഷമം. പക്ഷെ അടുത്തോടെ തന്നെ പറയുന്നത് എന്താണ്? കുടം അതിൻ്റെ വിശേഷതയാണ്. അപ്പൊ അതിനെ കൂടെ ചേർക്കേണ്ടി വരും. വിശേഷണ വിശേഷങ്ങളെ പോലെ വിശിഷ്ടം എന്ന് പറയുമ്പോൾ വിശേഷണത്തെ കൂടെ അവിടെ ചേർക്കണം. അതുപോലെ തന്നെ ഇവിടെ അപ്പൊ ഇതെന്ന് പറയുന്നതിനൊരു വിശേഷത ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതുകൂടെ ചേർന്നേ നിൽക്കത്തുള്ളൂ ഇത്. അപ്പോൾ മതിമുതലായ മഹേന്ദ്രജാലമാണ് നമ്മളെ കാണുന്നത്. ഈ പുസ്തകം മേശ, ഇത് ഇത് ഇത് ഇത് എന്ന് ഓരോന്നിനെ അറിയുന്നത് ഈ അറിവ് തന്നെ മഹേന്ദ്രജാലം. ഉണ്ടാവതിന് ഈ കാണുന്നതെല്ലാം ഉണ്ടാകുന്നതിന് ഇത് താൻ, ഈ വിഷമ തന്നെയാണ് കരു എന്ന് വെച്ചാൽ കാരണം എന്ന് കണ്ടിടേണം, എന്ന് മനസ്സിലാക്കണം, എന്നറിയണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വിഷമ വളരെ, വിഷമാശക്തിയെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് കുടമെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് വിഷമ, കുടമോ വിശേഷമാകും. മതിമുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിന് ഇത് താൻ. ഇതെന്ന് പറയുമ്പോൾ ഇത് കുടമെന്നതിലെ ആദ്യത്തെ ഇതാകുന്ന വിഷമ ശക്തി എന്ന് മനസ്സിലാക്കുന്നു. കരുവെന്ന് കണ്ടിരിക്കണം. ഇതാണ് കാരണമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് എന്ന് പറയുന്ന ഈ അനുഭവത്തോടുകൂടി പുസ്തകമേശ തുടങ്ങിയ അനുഭവങ്ങൾ കൂടി ചേരുന്നതാണ് നമുക്ക് ഈ വിഷയാനുഭവങ്ങളെല്ലാം എന്ന് പറയാം. അതാണ് ഈ വിഷയാനുഭവം എന്നാണ് നമ്മൾ പറയുന്നത്.